يَعْبُدُ اللَّهَ بِنِعْمَةِ اللَّهِ إِذَا جَاءَكَ الْمَلَكَانِ الْمُؤَكَّلَانِ الْعَظِيمَانِ الْكَرِيمَانِ السَّائِلَانِ الْأَزْرَقَانِ مُنْكَرٌ وَنَكِيرٌ وَإِذَا سَأَلَكَ مَنْ رَبُّكَ وَمَا دِينُكَ وَمَنْ نَبِيُّكَ وَمَا إِمَامُكَ وَمَا قِبْلَتُكَ وَمَنْ إِخْوَانُكَ فَقُلْ اللَّهُ رَبِّي وَمُحَمَّدٌ نَبِيِّي وَالْقُرْآنُ إِمَامِي وَالْكَعْبَةُ قِبْلَتِي وَالْمُؤْمِنُونَ إِخْوَانِي. കബറിലുള്ള ആളെ വിളിച്ചുകൊണ്ട് അവനോട് പറയാണ്, യാ അബ്ദ അല്ലാഹിബിന് അമത്തില്ല, അള്ളാഹുവിന്റെ അടിമയുടെ മകനായ അടിമേ, ഞങ്ങളൊക്കെ ഇവിടുന്ന് പോയാൽ രണ്ടല്ലോ രണ്ട് മലക്കുകൾ ഇന്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വരും. അവരെ കണ്ടാല് ഭീകരന്മാരാണ്, പൂച്ചക്കണ്ണന്മാരാണ്. അങ്ങനത്തെ മലക്കുകൾ ഇങ്ങോട്ട് വന്നിട്ട് എന്നോട് അങ്ങോട്ട് ചോദ്യം ചെയ്യൂട്ടോ, എന്താ ചോദിക്കാന്ന് ഞങ്ങൾ പറഞ്ഞുതരപ്പോ ഇനി ബേജാറാണ്ട. മൻ റബ്ബുക്ക, നിന്റെ റബ്ബാരാണെന്ന് ചോദിക്കും. ഒമൻ നബിയുക്ക, നിന്റെ നബിയാരാണെന്ന് ചോദിക്കും. ഒമാ ഇമാമുക്ക, നിന്റെ ഇമാമാരാണെന്ന് ചോദിക്കും. ഒമാ ഖിബിലത്തുക്ക, നിന്റെ ഖിബില ഏതാണെന്ന് ചോദിക്കും. ഒമൻ യഹുബാനുക്ക, നിന്റെ സഹോദരന്മാരാരാണെന്ന് ചോദിക്കും. അതുകൊണ്ട് ആ ചോദ്യം ഇങ്ങനെ ഞാൻ പറഞ്ഞു തന്നില്ലപ്പോ, ആ ഉത്തരവും കേട്ടോ. ഫക്കുൽ, അങ്ങനെ എന്നോട് ചോദിച്ചാൽ ഫക്കുൽ, അപ്പോൾ നീ പറഞ്ഞു കൊടുക്കണം, അല്ലാഹു റബ്ബി, എന്റെ റബ്ബ് പഠിച്ചവനാണ്. അപ്പൊ മുഹമ്മദുൻ നബിയി, മുഹമ്മദ് നബിയാണ് എന്റെ പ്രവാചകൻ. വൽ ഖുർആനു ഇമാമി, ഖുർആനാണ് എന്റെ ഇമാം. എപ്പോഴാ പറയുന്നതെന്ന് അറിയോ? മരിച്ച് കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിസ്കരിച്ച് കബറ് കൊണ്ടുപോയി വെച്ചിട്ട് മൂടുവല് വെച്ച് അതിന്റെ മുകളിൽ മുഴുവനായി മണ്ണിട്ട് ഉറപ്പായാലും അവിടെ കുത്തിരിക്കുള്ളൂ. കാരണം എന്താ അറിയോ? അതിന്റെ ഇടക്കെങ്ങാനും വൽ ഖുർആനു ഇമാമി എന്ന് പറഞ്ഞു കൊടുക്കാൽ ഒരു ജീവന്റെ തെരുപ്പുണ്ടെങ്കിൽ ചവിട്ടിട്ടു. ഇതുവരെ ഇമാമ് ഷാഫിയാണ് അനഫിയാണെന്ന് പഠിപ്പിച്ചിട്ട് മരിച്ചതിന് ശേഷം ഇമാമ് ഖുർആനാണ് എന്നോ? മനുഷ്യൻ പറയില്ലേ? എന്നിട്ട് വൽ കഅബത്തു ഖിബിലത്തി, എന്റെ ഖിബില കഅബയാണെന്ന് പറഞ്ഞേക്ക്. വൽ മുഅ്മിനൂന ഇഖ്വാനി, എന്റെ സഹോദരങ്ങൾ മുഅ്മിനീങ്ങളാണെന്നും പറഞ്ഞേക്ക്. തീർന്നു. ഇതാണ് തൽക്കീന്, തൽക്കീന് എന്ന് പറയാ. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ചു നോക്കി സഹോദരന്മാരെ, നമ്മൾ എന്തൊരു പോയത്തെ പടച്ചോനെ പറ്റിയാണ്, എങ്ങനത്തെ പാപം പടച്ചോനിലാണ് വിശ്വസിക്കുന്നതെന്ന്. പടച്ചതമ്പുരാൻ അവിടുന്ന് ഈ മരിച്ച മനുഷ്യനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് മലക്കുകൾ അതിനായിട്ട് അവിടുന്ന് അയക്കുക. മലക്കുകൾ ഇവന്റെ കബറിൽ വന്നിട്ട് ചോദിക്ക, ചോദിക്കുന്നതിന് മുമ്പ് ചോദ്യ ഉത്തരവും വേറൊരുത്തം പറഞ്ഞു കൊടുക്കുക. ഇതിനല്ലേ ക്വസ്റ്റ്യൻ ഔട്ട് ആക്കുക എന്ന് പറയുന്നത്? യൂണിവേഴ്സിറ്റി ആഞ്ചാ പരീക്ഷ നിർത്തിയേക്കൂ. പഠിച്ചവൻ അതും അറിയില്ല എന്നാ അവരെ ധാരണ. എന്നിട്ട് ഒരു ചോദിക്കുന്ന ചോദ്യവും അതിന് ഉത്തരം ഉപൻ അങ്ങോട്ട് പറഞ്ഞു കൊടുത്താ പഠിച്ചവൻ പോയത്തക്കാരനായോ? ചോദിച്ച മലക്കുകളും ഇങ്ങനത്തെ ഒരു പാവം പഠിച്ചവനിലാണോ നമ്മൾ വിശ്വസിക്കുന്നത്? അല്ലാമുൽ ഉയൂബായ റഹ്മാനായ രക്ഷിതാവ്, മരിക്കുൽ ജബ്ബാരായ രാജരക്ഷിതാവായ തമ്പുരാൻ, ലോകത്തിൽ യാതൊരു അണുക്കൾക്കും ചരിക്കാൻ സാധിക്കില്ല റഹ്മാനായ റബ്ബിന്റെ ശ്രദ്ധയിൽ നിന്ന് മാറിയിട്ട്. അതല്ലേ നിങ്ങൾ നോക്കി? അള്ളാഹു എന്ന് പറഞ്ഞാൽ പാതിരാ സമയത്ത്, കറുത്ത വാവിന്റെ ദിവസം പാതിരാ സമയത്ത് കരിമ്പാറയുടെ അടിയിലൂടെ ചലിച്ചുകൊണ്ടിരിക്കുന്ന കറുത്ത ഉറുമ്പിന്റെ കാലടിപ്പാടുകളെ വ്യക്തമായി കാണുകയും അതിന്റെ ശബ്ദം കൃത്യമായി കേൾക്കുകയും ചെയ്യുന്നവനാണ് രക്ഷിതാവ്. അങ്ങനത്തവനാണ് മലിക്കുൽ ജബ്ബാറായ തമ്പുരാൻ. അങ്ങനത്തെ റബ്ബിന് ഇവരി പറഞ്ഞു കൊടുക്കുന്നതും ആ മറ്റോൻ സ്വീകരിക്കുന്നതും അറിയില്ല എന്ന് വരുമോ? തന്നെയല്ല വേറെ രസം. ജീവിതത്തില് അലിഫ് വളഞ്ഞോ തിരിഞ്ഞോ എന്നറിയാൻ പാടില്ലാത്ത പാത്തുമ്മ മരിച്ചാലും അൽഹംദുലില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം എന്ന് അറിഞ്ഞുകൊണ്ടാത്ത അബ്ദുള്ള മരിച്ചാലും ഒക്കെ മരിച്ചു തീരുമ്പോഴേക്ക് നീണ്ട അറബി പ്രസംഗം ചെയ്ത അതൊക്കെ മനസ്സിലാക്കി ഹിഫലാക്കാൻ ഓർക്ക് ശക്തി കിട്ടീനാ വരെ ധാരണ. നിങ്ങൾ എന്ത് നോക്കി? മസ്മുക്ക എന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂടാത്ത പാത്തുമ്മ മരിച്ചതിന് ശേഷം ഈ മൊല്ലാക്ക ചെയ്യുന്ന നീണ്ട അറബി പ്രസംഗം കേട്ട് മനസ്സിലാക്കി അതനുസരിച്ച് ഉത്തരം പറയൂ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? കേട്ടാ തന്നെ കേട്ട് നിൽക്കുക, എന്നാ ഉത്തരം പറയോ? ഇല്ല, സ്നേഹിതന്മാരെ കഴിയില്ല. പക്ഷേ ഈ പറയുന്നതൊക്കെ പൊട്ടപ്പോയത്താണ് എന്നുള്ള കാര്യം തിരിച്ചു ചിന്തിക്കൂല്ലോ, തിരിച്ചു മനസ്സിലാക്കൂലേ? നമ്മൾ തിരിച്ചൊന്ന് ചിന്തിക്കണം. അതിനാണ് അല്ലാഹു തആല നമുക്ക് മനസ്സ് തന്നത്, ഹൃദയം തന്നത്. എന്നിട്ട് പറഞ്ഞു, വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ, ഇന്ന സംഅവൽ ബസറവൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസൂല. നിനക്ക് വിവരമില്ലാത്തത് നീ പിന്തുടരാൻ പാടില്ല. കാരണം എന്താണെന്നറിയോ? ഇന്ന സംഅവൽ ബസറവൽ ഫുആദ്, നിന്റെ കേൾവിയും കാഴ്ചയും മനസ്സുമെല്ലാം തന്നെ, കുല്ലു ഉലൈക കാന അൻഹു മസൂല, അവയെല്ലാം നാളെ പരലോകത്ത് വെച്ച് ചോദ്യം ചെയ്യപ്പെടുന്ന വസ്തുക്കളാണ് കേട്ടോ. എന്തിനാണ് നിന്റെ ബുദ്ധി ഉപയോഗിച്ചത്? എന്തിനാണ് നിന്റെ കേൾവി ഉപയോഗിച്ചത്? എന്തിനാണ് നിന്റെ കാഴ്ച ഉപയോഗിച്ചതെന്ന് മരിക്കുൽ ജബ്ബാറായ രക്ഷിതാവ് നാളെ പരലോകത്ത് വെച്ച് നമ്മോട് ചോദ്യം ചെയ്യുന്ന. അതുകൊണ്ട് ആലി മീന എന്ന് പറഞ്ഞ് ഞാനങ്ങ് തിന്നു അള്ളഹാനോട് പറഞ്ഞാ പറ്റൂല. നിർക്കോലിനെ ചാറു വെച്ച് ആലി പറഞ്ഞ് മീനാണ്, ഞാനങ്ങ് തിന്നു, നിർക്കോലിനെ തിന്നാൻ പറ്റൂ? ആലി പറഞ്ഞാല് ചിന്തിച്ചു നോക്കണ്ടേ, ഈ സാധനം എന്താണ്? ഇതുപോലെ പഠിച്ചോനെ മോലിയാര് പറഞ്ഞു, ഞാനങ്ങ് ചെയ്തു എന്ന് പറഞ്ഞാൽ അള്ളാന്റെ അടുത്ത് നടക്കൂല. പഠിച്ചവൻ അതിന് ഓരോരുത്തർക്ക് ഓരോ ബുദ്ധി എന്ന്. ഒരു നാട്ടിലേക്ക് ഒരു ബുദ്ധിയല്ല, ഒരു കുടുംബത്തിനൊരു ബുദ്ധിയല്ല, പള്ളിയിലുള്ള മൊലിയാർക്കൊരു ബുദ്ധിയും നാട്ടുകാർക്ക് വെറുതെയല്ല, എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ ബുദ്ധിയാണ്. എന്തിനറിയോ? ചിന്തിച്ചു നോക്കാൻ, മനസ്സിലാക്കി നോക്കാൻ, കാര്യങ്ങൾ പിന്തുടരാൻ. എന്നിട്ട് നിന്റെ വാപ്പ മരിച്ചാല് വാപ്പായുടെ കബറിന്റെ അടുക്കൽ നിന്നിട്ട് വാപ്പാക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെല്ലണം. അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സ്വാൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ അർല ജംബൈഹി, അല്ലാഹുമ്മ ഗഫിർ ലനാ വലഹു, അല്ലാഹുമ്മ വാ മിൻഹു മിൻ കുല്ലിൽ ഫസഅ് തുടങ്ങിയിട്ടുള്ള പ്രാർത്ഥനകൾ വാപ്പാക്ക് വേണ്ടിയിട്ട് ആടെ നിന്ന് പ്രാർത്ഥിക്കണ ഒരു അരമുക്കാ മണിക്കൂറേ. അതിന് തയ്യാറില്ലാത്ത ആളുകൾ കുറുക്കുകൈ എടുക്കുകയാണ്. ഏത് ഈ തൽക്കീനോത്ത് മൊല്ലാർക്ക് കായിടും, മൊല്ലാക്കാക്കും മൊല്ലാർക്കും കായിട്ടുക എന്നല്ലാതെ യാതൊരു ഫലവും അതുകൊണ്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിട്ടില്ല. അങ്ങനെ എന്ത് ഞാൻ പറഞ്ഞു തന്നെ എന്താന്ന് വെച്ചാൽ, ഈ തൽക്കീനോത്ത് എന്ന് പറഞ്ഞ ബിദഅത്ത് വന്നപ്പോൾ തസ്ബീത്ത് എന്ന് പറഞ്ഞ സുന്നത്ത് നാട് കടന്നു എന്ന. അതാണ് മാ അഹദസ ഖൗമുൻ ബിദഅത്തൻ ഇല്ലാ റുഫിഅ മിസ്ലുഹാ മിനസ് സുന്ന. ഒരു വിഭാഗം ഒരു ബിദഅത്തിനെ വർദ്ധിപ്പിച്ചാൽ അതിനനുസരിച്ച് ഒരു സുന്നത്ത് ഉയർത്തപ്പെട്ട് പോവാതിരിക്കില്ല. നിങ്ങൾ നോക്കി, തസ്ബീത്ത് തൽക്കീൻ എന്ന് പറഞ്ഞ ബിദഅത്ത് വന്നു, തസ്ബീത്ത് എന്ന് പറഞ്ഞ സുന്നത്ത് പോയി. അതുപോലെ തന്നെ മരണം ഹാജറായ ആളുകൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാ ശബ്ദത്തിൽ ചൊല്ലിക്കൊടുക്ക. ഓരോട് ചെല്ലണമെന്ന് പറയണ്ട, ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലിക്കൊടുക്കണം. നമ്മൾ എന്താ ചെയ്യാൻ അറിയോ? ആ ബുറുദ കിതാബ് എടുത്തേക്കും. ബുറുദ കിതാബ് എന്ന് പറഞ്ഞാല് ബുറുദ വെയ്ത്തില്ലേ, എടുത്തു വെച്ചിട്ട് ഒന്ന് ആക്കത്തില് അതങ്ങനെ വിടും. ആലെ സ്മരണത്തെ സെക്രാത്തിൽ ഇങ്ങനെ കളിക്കുക. ആ മനുഷ്യന്റെ എടുത്തു വെച്ചിട്ട് എന്തായാലും അർത്ഥം എന്നറിയോ? ദീസലമിലുള്ള നിന്റെ കൂട്ടുകാരെ ഓർത്തുകൊണ്ടാണോ മസജിത്ത ദം അഞ്ചറാമി മുക്കുലത്തിമ്പിതമി നിന്റെ കണ്ടടങ്ങളിൽ കണ്ണുനീരിനെ നീ രക്തത്തോട് കലർത്തിയിരിക്കുന്നത്, അഥവാ രക്താശ്രൂക്കൾ ഒഴുക്കുന്നത്, ചോരകൾ നിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീരായി ഒഴുക്കുന്നത് നിന്റെ ദീസലമിലുള്ള കൂട്ടുകാരെ ഓർത്തുകൊണ്ടാണോ? അതല്ല, കാലിമായുടെ ഭാഗത്തു നിന്നും കാറ്റടിച്ചു വീശുമ്പോൾ അവിടെയുള്ള നിന്റെ കാമുകിയെ ഓർത്തുകൊണ്ടാണോ? അല്ല, ഇളം പർവ്വതത്തിന്റെ ഭാഗത്തു നിന്നും മിന്നൽ പിണറുകൾ കാണുമ്പോൾ അവിടെയുള്ള കാമുകിയെ ഓർത്തുകൊണ്ടാണോ നീ കണ്ണുനീരൊഴുക്കുന്നത്? ഈ സകറാത്ത് കിടക്കുന്ന മനുഷ്യന്റെ നിന്ന് ചെല്ലാത് ഓ കാമുകിയുമില്ല കാമുകനുമില്ല. ബഹുമാനപ്പെട്ട മലക്കൽ മൗത്ത് അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാമുമായിട്ട് അഭിമുഖം നടക്കുകയാണ്. എന്ത് സംഭവിക്കുന്നു, എങ്ങനെ നേരിടണമെന്നറിയാതെ വിഷമിച്ച് അന്തം വിട്ട് അന്താളിച്ച് നിന്നുകൊണ്ട് കരയുകയാണ്. ഈ മനുഷ്യനോട് ആ ചോദിക്കുന്നു, ഈ കാമുകിനോർത്തുകൊണ്ടാണോ കരയുന്നത്? അപ്പൊ എന്തായി ഞാൻ പറഞ്ഞത്? ലായിലായില്ലല്ലോ ചൊല്ലിക്കൊടുക്കുന്നത് പോയി, സുന്നത്ത് പോയിട്ട് ഈ വിദഗത്ത് വന്നു. ഞാൻ ചോദിക്കട്ടെ, ഇമാം ബൂസരി ആണല്ലോ ബുറുദ ഉണ്ടാക്കിയത്, ബുറുദ ഉണ്ടാക്കുന്നതിന് മുമ്പ് എന്തായിരുന്നു ആവോ ചൊല്ലിക്കൊടുത്തിരുന്നത്? അന്ന് മുമ്പ് ചൊല്ലിക്കൊടുക്കണ്ട എന്തെങ്കിലും? എന്നിട്ട് ഇവിടെ ബദറിയത്തില് എന്താ അറിയോ, ചില രാജ്യത്തൊക്കെ മരിക്കും പതായല്ലേ, ദാഹം മൗത്തത് കൂട്ടിടും, ഇബിലീസ് കുസിനെ കാട്ടിടും, നേരം ലൈൻ അവനാട്ടു വൻപതിരിങ്ങളാൽ തുണറബ്ബനാ എന്ന് പറഞ്ഞാൽ ദാഹം മൗത്തത് കൂട്ടിടും, മരണത്തിന്റെ കാരണമായിട്ട് ദാഹം ഇങ്ങനെ വർദ്ധിച്ചു വരും. ദാഹം ഇങ്ങനെ വർദ്ധിച്ചു വരുന്ന സമയത്ത് ഇബിലീസ് കൂസിനെ കാട്ടിടും, ഇബിലീസ് പാത്രത്തിൽ വെള്ളമായിട്ട് ഇങ്ങനെ വരും. നേരം ലൈനവനാട്ടുവാൻ ആ സമയത്ത് അവൻ ആട്ടിക്കളയാൻ ബദരീങ്ങളാൽ തുണറബ്ബനാ പഠിച്ചോരെ ബദരീങ്ങളാൽ ഞങ്ങളെ കൂട്ടരങ്ങൾ ചിന്തിച്ചു നോക്ക്, ഒരു മിനിറ്റിൽ എത്ര ആളാ ദുന്യാവിന് മരിക്കുന്നത്? ഒട്ടാകെ ബദരീങ്ങൾ മുന്നൂറ് ജില്ലാനേ ഉള്ളൂ. ഇവരെത്താന്ന് വിചാരിച്ചാൽ തന്നെ എത്താൻ കഴിയോ ഈ ആളെ മുഴുവൻ എടുത്ത്? എത്ര ആള്? ആയിരക്കണക്കിന് ആള് വിളിക്കുന്നു, ആകെ മുന്നൂറ് ജില്ലാൻ ആളുകള്. ഓലു വരാന്ന് വിചാരിച്ചാൽ തന്നെ സാധിക്കോ? അല്ലെങ്കിൽ ഈ മരിച്ചുപോയ ആളുകൾക്കൊക്കെ ഇവിടെ പണി, ഇവിടെ ബാക്കി മരിക്കാത്ത ആളുകളെ നോക്കി നടക്കരാ? ഇവരൊക്കെ പറഞ്ഞു കേട്ടാണ്ടല്ലോ, ഒരാള് മൂമിനായിട്ട് മരിച്ചാൽ ഓൻ കൊയങ്ങീന്നാ. എന്താ മൂമിനായിട്ട് മരിച്ച ആളുകളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്, ഒരാള് മൂമിനായിട്ട് മരണപ്പെട്ടു കഴിഞ്ഞാൽ മുങ്കറനക്കീർ അലൈഹി സ്വലാത്തു വസ്സലാമു വന്നിട്ട് അവനോട് ചോദ്യം ചെയ്യും. ചോദ്യത്തിനെല്ലാം കൃത്യമായിട്ട് ഉത്തരം കൊടുത്താൽ നമുക്ക് നൗമത്തിൽ എടാ പുതിയാപ്പിള ഉറങ്ങുന്ന പോലെ ആ സമാധാനത്തോടുകൂടി ശാന്തമായി നീ ഉറങ്ങിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അവൻ ഉറക്കും. പിന്നെ ആ ഉന ഉറക്കത്തിൽ നിന്ന് ഉണരുന്നത് എപ്പോഴാന്നറിയോ? എന്ന് പറയുന്ന യാമ ദിവസത്തിലാ ഓന ഉറക്കത്തിൽ നിന്ന് ഉണരുന്നതാ. നമ്മളിൽ പലരും വിശ്വസിക്കുന്ന അങ്ങനെയല്ല. ഒരുത്ത മൂമിനായിട്ട് മരിച്ചു കഴിഞ്ഞാ പിന്നെ ഓൻ കുഴങ്ങി. പൊരയിലൊരു കോഴി വിരിഞ്ഞു, പത്ത് കുട്ടികളുണ്ട്, ശരി ഒന്ന് മൊയ്തീൻ ഷേഖിനെ നേർച്ച. എന്തിനാത്? ബാക്കിയുള്ള കോഴിക്കുട്ടികളൊക്കെ മൊയ്തീൻ ഷേഖ് നോക്കിക്കൊള്ളോ, മൂപ്പര പണി കോഴി നോക്കല. ഒരു കോഴിക്കുട്ടിനെ ദിഫായി ഷേഖിന് നേർച്ച. എന്താണ് ഇപ്പറമ്പിൽ പാമ്പ് വരുന്നതിനെ നോക്കല് മൂപ്പര ബാധ്യത. അങ്ങനെ കോഴിനെ നോക്കാനും നെല്ല് ചായിനെ നോക്കാനും കഴിവിനെ കഴുങ്ങിന്റെ മുകളിൽ അടക്കണ്ടോന്ന് നോക്കാനും അങ്ങനെ മൃഗത്തിന് രോഗം കുളമ്പ് രോഗം വരുന്നോന്ന് നോക്കാനും ഇങ്ങനെ ലോകത്തിലുള്ള വിവിധ കാര്യങ്ങളെ സംബന്ധിച്ച് ശ്രദ്ധിക്കുകയും ചിന്തിക്കുകയും ജാഗരൂകരായിരിക്കുകയും വേണം മരണപ്പെട്ടിരിക്കുന്ന ആളുകളിൽ. എന്തൊരു അന്ധവിശ്വാസമാണ്! നിങ്ങൾ ചിന്തിച്ചു നോക്കി, ശാന്തമായി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി കൂട്ടരെ. ഇവരും അല്ലെങ്കിൽ മൂരിക്ക് കുളമ്പിന്റെ രോഗം വന്നാലും ഔലിയക്കാണ് ഇത് നേർച്ച, വയറ്റുവേദന വന്നാലും യാർത്തിങ്ങലേക്ക് നേർച്ച, ഭ്രാന്ത് വന്നാലും ജാർത്തിങ്ങലേക്ക് നേർച്ച. ജീവിത കാലത്ത് ഒരു വായുവിന്റെ ഗുളികയെ സംബന്ധിച്ച് ആർക്കെങ്കിലും പറഞ്ഞുകൊടുത്ത പരിചയം ഉണ്ടാവൂല, അല്ലെ അറിവ് ഈ ഔലിയക്ക് ജീവിതകാലത്ത് ഉണ്ടാവൂല. ഒരു മരുന്നിനെ പറ്റി മൂപ്പർക്ക് അറിയില്ല. മരിച്ചു കഴിഞ്ഞാലോ ദുനിയാവിലുള്ള എല്ലാ രോഗത്തിനും ചികിത്സിക്കുന്ന മൂപ്പര് പഠിച്ചു. എന്താ ഈ മനുഷ്യന്റെ വിശ്വാസം നിങ്ങൾ ചിന്തിച്ചു നോക്കി. എന്നിട്ട് ഞാൻ നേർച്ചന്നെ കൂട്ടരെ നേർച്ച നേർന്നോളൂ. നേർച്ചനെ എതിർക്കുന്നവരാണ് മുജാഹിദീങ്ങളെന്ന് പറയണ്ട. മൂമിനീങ്ങളെ വിശേഷം തന്നെ അല്ല പറഞ്ഞെന്നറിയോ? യൂഫൂന ബിന്ന ദിരിവയഹാഫൂന യൗമങ്കാന ശർഹു മുസ്തഖീറാന. അവർ നേർച്ചകൾ പൂർത്തിയാക്കുന്ന നേർച്ച നേരാ. എന്താ നേർച്ച ആരില്ലെന്നറിയോ? മനമ്പത്ത് ബീവിന്റെ അവിടുക്കല്ല, പുത്തമ്പള്ളിയിൽക്കല്ല. നേർച്ച നേരാ വല്ലാഹുത്താല ഇഷ്ടപ്പെടുന്ന മാർഗത്തില്. നിങ്ങൾ അനാഥകൾക്ക് നേർച്ച നേരൂ, പാവങ്ങൾക്ക് നേരൂ, അള്ളാഹുവിന്റെ ഫീസബീലിലേക്ക് നേരൂ. തീർച്ചയായും അള്ളാഹുത്തരെ സ്വീകരിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. കാരണം നമ്മൾ ഈ നേർച്ചയും തമ്മിൽ രണ്ടും തമ്മിലുള്ള വ്യത്യാസം കേൾക്കണം. രണ്ട് നേർച്ചകളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയോ? ഒരനാഥ കുട്ടി 3 വയസ്സായ അല്ലെങ്കിൽ 5 വയസ്സായ 10 വയസ്സായ ഒരു കുട്ടിക്ക് വേണ്ടി നിങ്ങളൊരു നേർച്ച നേർന്നാൽ, അവന് നിങ്ങൾ ഷർട്ടിന്റെ ശീല വാങ്ങിക്കൊടുത്താൽ, അല്ലെങ്കിൽ ഒരു ഉടുക്കാനൊരു മുണ്ട് വാങ്ങിക്കൊടുത്താൽ, അല്ലെങ്കിൽ ജീവിതത്തിന് സഹായമായി 10 റുപ്യ കൊടുത്താൽ, ആ കുട്ടിയിൽ നിന്ന് എന്തെങ്കിലും ഉപകാരം കിട്ടുമെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയല്ലേ അതിന്റെ അർത്ഥം? മറിച്ച് കബറിങ്ങലേക്ക് നിങ്ങൾ 10 റുപ്യ നേർഞ്ഞാൽ ആ കബറിലുള്ള ആള് നിങ്ങളെ സഹായിക്കുന്നല്ലേ അതിന്റെ വിശ്വാസം. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസതാണ്. ഹാഫൽ ഇബ്രാഹിം ബക്ക് പറഞ്ഞു, അഹ്യാഉനാ ലാ തുർസഖൂന ബിദിർഹമി നമ്മുടെ ജീവനുള്ള ആളുകൾ ചോദിച്ചാൽ ഒരു ദിർഹം മനുഷ്യൻ കൊടുക്കൂല. അതേസമയത്ത് ആയിരക്കണക്കിന് ഉറുപ്പികൾ മരിച്ച ആളുകൾക്ക് കൊടുക്കുന്നു. നിങ്ങൾ നോക്കി, പുത്തമ്പള്ളി ജാരത്തിന്റെ ഭണ്ഡാരം ലക്ഷക്കണക്കിന് ഉറുപ്പികൾക്കാണ് മാസത്തിലേക്ക് ലേലം ചെയ്ത് വെക്കുന്നത്. അതെ, നമ്മളെ ഇവിടുന്ന ആളുകൾ പോയിട്ട് നിങ്ങൾ കണ്ടില്ലേ, പോയിന്റെ പിറ്റേ ദിവസം തന്നെ പെണ്ണുങ്ങളെയും കുട്ടികളെയും എല്ലാം കൂടി കൂട്ടി ഒരു ടാക്സി വണ്ടിയും പിടിച്ച് പാഴിയാണ് അങ്ങോട്ട് പുത്തമ്പള്ളിയിലേക്ക്. ആ ഇന്നലെ ഫോറിന് വന്നേ ഉള്ളൂ, ഇന്ന് മുപ്പര ഓട്ടം പുത്തമ്പള്ളിയിലേക്കാ, അല്ലെ മുനമ്പത്ത് ദീപിന്റെ ജാരത്തിങ്ങനേക്ക്. തന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ തന്നോടുകൂടി ഒരു ക്ലാസ്സിലിരുന്ന് പഠിച്ച് അങ്ങനെ വളർന്നിരുന്ന തന്റെ സ്നേഹിതൻ മരണപ്പെട്ടു പോയി. ആ സ്നേഹിതന്റെ പിഞ്ചോമനകൾ ഇതാ അഞ്ചാറെണ്ണം അടുത്ത വീട്ടിലുണ്ട്. അവറ്റുകളുടെ സ്ഥിതി എന്താണെന്ന് അന്വേഷിക്കാതെ തന്റെ വിധവയായ സഹോദരന്റെ ഭാര്യയെ സംബന്ധിച്ച് യാതൊരു കാര്യവും അന്വേഷിക്കാതെ അവറ്റകൾക്കൊരു പത്തുറുപ്പി എടുത്തു കൊടുക്കാതെ ആയിരക്കണക്കിന് ഉറുപ്പികള് ജാരത്തിലായിട്ടും കാറിനായിട്ടും കൊടുക്കുന്നതിന് യാതൊരു വിധ ലോഭവും നമുക്കില്ല. ഹാഫിദ് ഇബ്രാഹിം വെക്ക് പറഞ്ഞ എന്തുമാത്രം ശരിയാണ്. സ്നേഹമുള്ള സഹോദരന്മാരെ, ഇതെല്ലാം മനുഷ്യനെ എങ്ങോട്ട് നീക്കുന്നു എന്ന് ചോദിച്ചാൽ, മനുഷ്യനെ അള്ളാഹു അല്ലാത്ത ആളുകളിലേക്ക് അഭയം തേടാൻ വേണ്ടി ഇട്ടവനെ സന്നദ്ധമാക്കുകയാണ്. നേർച്ച പേരെന്താണ്? ഓമനെ പേര് നേർച്ച. ഖബർ സന്ദർശനം, നേർച്ചക്ക് നമ്മൾ എതിരല്ല, നിങ്ങൾ നേർച്ച നേർന്നോളൂ. അതിന് അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിക്കൂ. ഈ ഖബറിലുള്ള ആളുകളോട് ആഗ്രഹിക്കാതിരിക്കുക തന്നെയല്ല കൂട്ടരെ. ഖബറിലുള്ള ആളുകൾ നല്ലവരാണെങ്കിൽ ഈ നേരുന്ന അധികം നേർച്ചയും പൂർത്തിയാവൂ കേട്ടോ. എന്താണെന്നറിയോ, കസ്റ്റംസ് കള്ളക്കടത്ത് നടത്താൻ വേണ്ടിയിട്ട് ഇപ്പൊ നേർച്ച ആ ജാരത്തിലേക്ക് ഈ ഔലിയാക്കന്മാരൊക്കെ കള്ളക്കടത്തിന് കൂട്ടിക്കൂന്നാ വിചാരിക്കുന്നു. നിങ്ങള് നല്ലവനാണ് നിൽക്കൂലട്ടോ, നിൽക്കൂല. നമ്മളവിടെ വയനാട്ടിൽ നിന്ന് ചന്ദനം കടത്തുമ്പോണ്ട് ഒടുങ്ങാക്കാട്ടിനെ നേർച്ച ജാരത്തിലേക്ക് നേർച്ച. എന്താ ഇവർക്കൊക്കെ കള്ളക്കടത്ത് വലിയ ഇഷ്ടാന്ന് തോന്നും കേട്ടാല്, പണി കണ്ടാല്. അല്ല, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാര് പറഞ്ഞ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, അലാ ഇന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെന്ന് പറഞ്ഞാൽ ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ, അവർക്ക് യാതൊരു ഭയവുമില്ല, അവർ ദുഃഖിക്കേണ്ടതുമില്ല. ആരാണത്? നമ്മൾ ഔലിയ എന്ന് പറയണമെങ്കിൽ എന്ത് വേണമെന്നറിയോ, തിക്കടക്കായി വർത്താനം പറയണം. അരി എത്ര പയറഞ്ഞായി, തങ്ങൾ എങ്ങോട്ടാണ് പോന്ന്? പോയി മറക്കരുന്നാടാ, ഞങ്ങളെ എന്റെ കുട്ടിക്ക് സുഖമല്ല, പത്ത് തെങ്ങുമ കയറി കളാൻ പറയേ. ഇങ്ങനെ തെക്കടക്കായിട്ട് വർത്താൻ പറയണം, നിക്കരിക്കാനും പാടില്ല. അങ്ങനത്തെവനാണല്ലോ ഔലിയ എന്ന് പറയുന്നത്. എന്നാൽ അല്ല പറയുന്ന അല്ലദീന ആമനു, വിശ്വസിച്ചിരിക്കുന്ന ആളുകളാണ് വലിയെന്ന് പറയുന്നത്. വക്കാനൂ യത്തക്കൂൻ, അവർ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കുകയും ചെയ്യും. എന്റെ വിഷയം അതല്ല, പക്ഷെ ഞാൻ പറയുന്നത് ഈ ഏറ്റവും വലിയ അനാചാരമാകുന്ന ഈ നേർച്ച ഇവിടെ കടന്നുകൂടിയത് ഔലിയാക്കന്മാരുടെ അഡ്രസ്സിലാണ്. ഔലിയാക്കന്മാരെന്ന് പറഞ്ഞാൽ അവർ നമസ്കരിക്കേണ്ടതില്ല എന്നാ, അതിനെന്താ തെളിവ്? അതിനും തെളിവുണ്ട്. വലാ തഖറബു സ്വലാത്ത വാന്തും സുഖാറാ, നിങ്ങൾ മസ്താന്മാരായിക്കൊണ്ട് ഖബറിന് നിസ്കരിക്കാൻ വേണ്ടി പോരുത്. അള്ളാഹുവിലേക്കുള്ള ഹബ് എന്ന് പറയുന്ന മസ്ത്, അള്ളാഹുവിലേക്കുള്ള പ്രേമം എന്ന് പറയുന്ന മസ്ത് കള്ളു കുടിച്ചിട്ട് ഇവർക്ക് മസ്തായിരിക്കുന്നു. ആർക്ക്? ഔലിയാക്കന്മാർക്ക്. ഈ ജാതി കള്ളു കുടിക്കണ്ട കേട്ടോ, അത് വേണ്ട. അതുകൊണ്ട് അവർ മസ്താന്മാരാണ്, അവരെന്താക്കേണ്ടതില്ല, നിസ്കരിക്കേണ്ടതില്ല. അതേപ്രകാരം തന്നെ വഅബുദു റബ്ബക ഹത്താ യഅതിയക യഖീൻ, നിനക്ക് യഖീൻ ഉണ്ടാകുന്നവരെ യഖീനാകുന്നവരെ നീ അള്ളാഹുവിനെ ആരാധിക്കൂ എന്നാ പറഞ്ഞത്. മനസ്സിലായോ? അള്ളാഹുവിന്റെ ആരിഫീങ്ങളായ ഔലിയാക്കന്മാര്, മഹാന്മാരായിരിക്കുന്ന വലിയകള്, ശേഖന്മാര്, നുജബാക്കന്മാര്, ഖുതുബീങ്ങള്, ഖൗസീങ്ങള് തുടങ്ങിയിട്ടുള്ള മഹാന്മാര് അള്ളാഹുവിന്റെ ആരിഫീങ്ങളാണ്. അവർ ഏറ്റവും വലിയ മഹാന്മാരാണ്, നേരിട്ട് അള്ളാഹനെ കാണുന്നവരാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരാകുന്നു ആരിഫീങ്ങള്. അവരുടെ മനസ്സുകൾക്ക് ചില ചിറകുകളുണ്ട്, അവരുടെ മനസ്സുകൾക്ക് ചില കണ്ണുകളുണ്ട്, ആ കണ്ണുകൾ കൊണ്ട് എന്താക്കുന്നുണ്ട്, നേരിട്ട് പഠിച്ചവനങ്ങനെ കാണുന്നുണ്ട്, അവർക്ക് ചില ചിറകുകളുണ്ട്, ആ ചിറകുകളുമായിട്ട് അവരിങ്ങനെ പറക്കുകയാണ് എങ്ങോട്ട്, ഈ ലാമല കൂത്തി റബ്ബില്ലാലമീന പടച്ച തമ്പുരാനെ മരിക്കുജപ്പറായ രക്ഷിതാവിന്റെ അടുക്കലേക്ക് അവരിങ്ങനെ പറന്നു പോവുകയാണ്. ആര്, ഔലിയാക്കന്മാരെ, അങ്ങനത്തെ കൂട്ടരെ നിങ്ങൾ വെറുതെ നോക്കിയാ കാണൂല, കാരണം ആരിബീങ്ങളായാ പിന്നെ നിൽക്കിരിക്കേണ്ട എന്നാണ്. വല്ലാത്തൊരു പദവിയാട്ടോ അപ്പ, നിങ്ങൾ നോക്കി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബിനേക്കാളും വലിയ ഔലി ഉണ്ടാവൂലല്ലോ. അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തിന്റെ മുമ്പ് തൊട്ടു മുമ്പുള്ള സമയം വെള്ളം കൊണ്ടുവന്നു ഒതുണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ കൈയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളു ചെയ്തു. അപ്പോഴേക്ക് ബോധക്ഷയം വന്നു ക്ഷീണത്തിന്റെ കാഠിന്യം കൊണ്ട്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർന്നു, ജമാഅത്ത് നടന്നു വന്നു, ഇല്ല നബിനെ കാത്തു നിൽക്കുകയാണ്. വെള്ളമെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളു ചെയ്തു, വീണ്ടും ബോധക്ഷയം വന്നു. മൂന്ന് പ്രാവശ്യം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷീണത്തിന്റെ കാഠിന്യം കൊണ്ട് ബോധക്ഷയം വന്നുപോയി. നാലാം പ്രാവശ്യം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഭാഗത്ത് അരീബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ചുമലിലും മറുഭാഗം ബഹുമാനപ്പെട്ട ഫളൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ചുമലിലും വെച്ചുകൊണ്ട് നടക്കാൻ കഴിയാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഖറാത്തിൽ കിടക്കുന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വീട്ടിൽ നിന്ന് ഏതാണ്ട് 20-25 വാര അടികൾ മാത്രം അകലമുള്ള മസ്ജിദുൻ നബവിയുടെ മിഹ്റാബിന്റെ അടുത്തേക്ക് കാലുകൾ വലിഞ്ഞുകൊണ്ട് നീങ്ങുകയാണ്. എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ചെന്ന് ഇരുന്നിട്ട് നബി ഇരുന്ന് നമസ്കരിക്കുകയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പിന്നിൽ ഇരുന്ന് നിസ്കരിക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതാനും മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് അഷ്റഫുൽ ഖൽഖായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് യാത്ര പറയുന്നു. അങ്ങനെ അഷ്റഫുൽ ഖൽഖായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മരിക്കുന്നവരെ ആരിഫിന്റെ സ്ഥാനം കിട്ടിയില്ല, നിസ്കാരം ഒഴിവാക്കുന്ന സ്ഥാനം കിട്ടിയില്ല. വലിഞ്ഞ് വലിഞ്ഞ് സഖറാത്തിന്റെ സമയത്ത് പോലും മിഹ്റാബിന്റെ ഭാഗത്തേക്ക് നീങ്ങുകയാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ നിന്ന് പറയുന്നത് ഇവൻ രണ്ടു കൊല്ലം കബറിനെടുത്ത് പോയി കുത്തുന്നപ്പോ ആരിഫായി, ആരിഫ് അല്ല പിരാന്തനായി എന്ന് പറയും, അസൽ അതാണ്. എന്നിട്ട് ഈ കിർക്കന്മാരെ മുഴുവനും പിടിച്ചു ഔലിയാന്നും പറഞ്ഞിട്ട് ഓരോ ജാതി ആരാധനയെ അതിന്റെ പേരിൽ ഉണ്ടാക്കിയിട്ട് ഈ പാവങ്ങളെ വഴിപെടുപ്പിക്കുകയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കി. എന്നിട്ട് ആ ജാറത്തിന്റെ അടുത്തേക്ക് നേർച്ചി മരണപ്പെട്ടു കഴിഞ്ഞാല് എന്ത് തോന്നിയാസം പറഞ്ഞാലും അതിനൊക്കെ വജുഹു ഇബ്ലീസ് ഉണ്ടായി കൊടുക്കും. ആ ഈ കരാമത്തൊക്കെ അങ്ങനെയാണല്ലോ ഉണ്ടാകുന്നത്. എന്ത് സത്യം ചെയ്താലും പറ്റൂലെങ്കിലും ആ ജാറം പിടിച്ച് സത്യം ചെയ്താൽ നിശ്ചയായി തൃപ്തിയായി ആളുകൾക്ക്. അള്ളാഹുവിനെ കൊണ്ടല്ലാതെ സത്യം ചെയ്യാൻ പാടില്ല ഒരു മുസ്ലിമായ മനുഷ്യൻ. ആരെങ്കിലും അല്ലാത്ത ആളുകളെ കൊണ്ട് സത്യം ചെയ്താൽ മൻ ഹലഫ ബിഗൈറില്ലാഹി ഫഖദ് കഫറ ഔ അശ്റക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് അല്ലാത്ത ആളുകളെ കൊണ്ട് ആരെങ്കിലും സത്യം ചെയ്താൽ അവൻ കാഫറായി അല്ലെങ്കിൽ അവൻ മുശ്രിക്കായി. അല്ലാത്ത ആളുകൾ കൊണ്ട് സത്യം ചെയ്താൽ എന്താ അതിന് അർത്ഥം അറിയങ്ങള്? വെറുതെ അല്ല പറഞ്ഞ്. ഒരാള് പറയാ ഒരു കാര്യം, ഒരു കൂറച്ചോടുണ്ടായിരുന്നു അല്ലെങ്കിൽ രണ്ടാൾ കൂടി ഒരു വഴിക്ക് പോയി, ഒരാൾക്ക് മറ്റേ ആളെ സംശയം തോന്നി എന്തോ വിഷയത്തിൽ, ഓൻ പറയാണ് അല്ലാനാണ് എന്റെ മമ്മദേ, ഞാനത് ചെയ്തിട്ടില്ലേ, അല്ലെങ്കിൽ തെറ്റ് ചെയ്തോ എന്നൊരു സംശയം, വല്ലാഹി ഞാനത് ചെയ്തിട്ടില്ലേ മമ്മദേ. 10 പ്രാവശ്യം പറഞ്ഞു, എന്നിട്ട് ഇവന് തൃപ്തിയായില്ലെങ്കിൽ എന്നാ ഈ മമ്പർ തൂയി സത്യം ചെയ്യോ, മമ്പർ തൂയി സത്യം ചെയ്യോ, ആ ഞാൻ ചെയ്തോളാം. മമ്പർ തൂയി സത്യം ചെയ്താൽ അവന് തൃപ്തിയായി, പടച്ചവനെ പിടിച്ച് 100 സത്യം ചെയ്താലും പോരാ. ഇതിനർത്ഥം എന്താ? ഈ സത്യം ചെയ്യുന്നതിന് അർത്ഥം എന്താണ്? മനുഷ്യ ഞാൻ പറയുന്നത് സത്യമാണ്, സത്യമല്ല എങ്കിൽ ഞാൻ ഇത് അള്ളാഹുവിനെ സാക്ഷിയായിട്ട് തരുന്നു. ഞാൻ പറയുന്നത് സത്യമല്ല എങ്കിൽ സത്യം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് എന്റെ രക്ഷിതാവിനുണ്ട്. ഞാൻ പറയുന്നത് കളവാണെങ്കിൽ എന്നെ ശിക്ഷിക്കാനുള്ള കഴിവും തന്റെ ഇടവും അവകാശവും എന്റെ രക്ഷിതാവിനുണ്ട്. ആ രക്ഷിതാവിന് ഞാൻ ഇത് സാക്ഷിയായി തരുന്നു. ഞാൻ കളവാണ് പറയുന്നതെങ്കിൽ അവനെങ്കിൽ അവൻ എന്നെ ശിക്ഷിക്കട്ടെ എന്നാ. ഇവിടെയോ മമ്പറത്തെ തങ്ങളെ ഏൽപ്പിക്ക, എന്തിന്? സത്യം ശരി ഇവനെ നോക്കാന്. എന്നിട്ട് വിശ്വാസം എന്താണെന്നറിയോ? ഇവന് കള്ള സത്യം ചെയ്താൽ വീങ്ങിത്തടിച്ച് മരിച്ചു പോകുന്ന ഷെയ്ഖിന്റെ വള്ളി പോയിട്ട് കള്ളസത്യം ചെയ്താല് നീരെടുത്ത് വണ്ണം വെച്ച് മരിച്ചു പോകും. മൂപ്പർക്ക് അങ്ങനെയുണ്ട് ഒരു ഉപകാരം. എന്തെന്നറിയോ, ആളുകളെ മേത്ത് നീര് കയറ്റുന്ന പണി മരിച്ചതിന് ശേഷം. എന്തെല്ലാം വികൃതമായ ആണ് ഈ വിശ്വാസങ്ങൾ നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഇതൊക്കെ എന്തെന്നാണെന്നറിയോ, ഖുർആന് സുന്നത്തുനിന്ന് അങ്ങോട്ട് വിട്ട് ബിദ്അത്തിലേക്ക് അങ്ങോട്ട് കടന്നപ്പണ്ടായ തകരാറാ. അർത്ഥല്ലാത്ത അർത്ഥശൂന്യമായ ആരാധനകൾ. ഓരോ ആരാധനകൾ ഓരോ കൊല്ലം തുടങ്ങിയല്ലേ. 1982 മുതൽ വരെ കേരളത്തിലുള്ള ആർക്കും ദിക്ര ജാഥ എന്ന് പറഞ്ഞ ജാഥ പരിചയം ഉണ്ടായിരുന്നില്ല. തുടങ്ങി ഫറൂഖിൽ മുജാഹിദീങ്ങൾ സമ്മേളനം കഴിഞ്ഞ് അടുത്ത ദിവസം ദിക്ര ജാഥ. പുതിയതെന്തെന്ന് വേണമല്ലോ. എന്നിട്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട്, അതെ എന്താ പറയുന്നത്, ഇവനും അറിയില്ല കേൾക്കുന്നവനും അറിയില്ല. എന്നിട്ട് മുദ്രാവാക്യം വെച്ച് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ പറയുന്നതൊക്കെ നല്ലത് തന്നെ, എപ്പോഴാ ഇത് പറയുന്നത്? ഇങ്ങനൊരു കോലുണ്ടോ ഇബാദത്തിന്? എന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തരൂലേ അങ്ങനെ ഒരു കോലുണ്ടെങ്കിൽ? സഹാബികൾക്ക് മനസ്സിലാവൂലേ ഇത് ഉണ്ടാക്കിയ ആളുകൾ തന്നെ പറയുന്നത്? മനോരമ വന്നേറ്റ കത്തെടുത്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം, 1952 മാർച്ചില് കേരളത്തിൽ ആദ്യമായിട്ട് ദിക്ര ജാഥ സംഘടിപ്പിക്കുന്നത് ഞങ്ങളാണ്, അതാ ഞങ്ങൾ പറയുന്നത് പുതിയതാണ്, അത് ഒഴിവാക്കണം, പുതിയതൊന്നും ദീനിലില്ല. കുല്ലു മുഹദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാല. ഇപ്പൊ മുജാഹിദീങ്ങളെ പറ്റിയുള്ള വലിയൊരു ആക്ഷേപം എന്താണെന്നറിയോ, ഒരു പഴഞ്ചന്മാരാണ്. ഇപ്പൊ ആരൊക്കെ പ്രസംഗിക്കുന്നു പറഞ്ഞിട്ട്, സലഫികൾ എന്ന് പറഞ്ഞാൽ പഴഞ്ചന്മാര് എന്നാണ്. ഒരു പഴഞ്ചന്മാര് എന്നാ പേരിട്ട് ഞങ്ങൾക്ക് ആ പഴഞ്ചത്തരം തന്നെ മതി. ഏത് പഴയ ആരാധന, പഴയ ദുആ, പഴയ നമസ്കാരം, പഴയ നമുമ്പ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഴയത്. ആ പഴയ ഖുർആനും ഇന്നലെ ഉണ്ടാക്കിയ ഖുർആൻ നമുക്ക് വേണ്ട. മുജാഹിദീങ്ങൾക്ക് അതേ പറയാനുള്ളൂ. ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലെ, ഇബ്രാഹിം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലെ അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്ക. ബഹുമാനപ്പെട്ട ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പണിതിരിക്കുന്ന കഅബത്തിന്റെ നേരെ തിരിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. ഇന്നലെ ഉണ്ടാക്കിയ ഖബറിനെ അല്ല നിങ്ങൾ തവാഫ് ചെയ്യേണ്ടത്. കുഞ്ഞു സീദിക്കോയ തങ്ങളെ ഖബറല്ല തവാഫ് ചെയ്യാൻ ആവശ്യം. അള്ളാഹുവിന്റെ കഅബമാകുന്ന, അള്ളാഹുവിന്റെ വീടാകുന്ന കഅബ ശരീഫാണ്. ഏതാണ് പുതിയത് നോക്കി നിങ്ങള്? ഞങ്ങൾക്ക് ആ പഴയ തന്നെ അറിയുന്ന ഞങ്ങളുടെ വിശ്വാസം അത് വിജയിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സ്നേഹമുള്ള സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് നാം ആചാരങ്ങൾക്കും വിശ്വാസത്തിന് രൂപം നൽകേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്നാണ്. അതിനുശേഷം ഉണ്ടായ വിശ്വാസങ്ങൾ, എത്ര ആചാരങ്ങൾ എത്ര ആകർഷകമായി തോന്നിയാലും ചിലപ്പോ നമ്മൾ എടുത്തു വെച്ച് നോക്കിയാല് എല്ലാം കൂടി വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അത് നല്ലതല്ലേ, ഖുർആനോത്ത് നല്ലതല്ലേ, ധർമ്മം ചെയ്യല് നല്ലതല്ലേ, സലാത്ത് ചെല്ലല് നല്ലതല്ലേ, ദിക്ര് ചെല്ലല് നല്ലതല്ലേ, ഒക്കെ നല്ലത് തന്നെ. ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് നല്ലതാന്ന് പറയാൻ ഒരു ഒരു മാർഗം ഉണ്ടായിരുന്നെങ്കില് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മാർഗം അതിനുള്ളൂ. അതിനെങ്ങേപ്പുറം വേറെ ആരെങ്കിലും ഒരു മാർഗം കണ്ടുപിടിച്ചാലോ, ആ മാർഗം സ്വീകാര്യമല്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിൽ കടത്തിക്കൂട്ടിയിട്ടുള്ള മുഴുവൻ അനാചാരങ്ങളെയും സ്നേഹമുള്ള സഹോദരന്മാരെ, മുജാഹിദുകൾക്ക് വേണ്ടിയിട്ടല്ല, എനിക്ക് വേണ്ടിയിട്ടല്ല, ഓരോരുത്തരുടെയും ആത്മാവിന് വേണ്ടിയിട്ട്, ആർക്കും ആരെയും രക്ഷിക്കാൻ കഴിയാത്ത ഒരാളും മറ്റൊരാളുടെ പാപഭാരം ഏറ്റെടുക്കാത്ത രംഗം, മുജിരിമികളെ പാവികളെ നിങ്ങൾ നല്ലവരിൽ നിന്നും മാറി നിൽക്കുക എന്ന ഓർഡറുമായി പടച്ചതമ്പുരാൻ രംഗത്ത് വരുന്ന ആ ഭയങ്കര സദസ്സിൽ നിന്ന് രക്ഷകിട്ടാൻ വേണ്ടി, അള്ളാഹുവിന്റെ മുമ്പിൽ നിന്ന് രക്ഷകിട്ടാൻ വേണ്ടി, ആ ഭയങ്കര സദസ്സിൽ നിന്നും രക്ഷകിട്ടാൻ വേണ്ടിയിട്ട്, ദയാമെന്നാളിൽ രക്ഷകിട്ടാൻ വേണ്ടിയിട്ട്, സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, സ്വയം ചിന്തിക്കുക, സ്വയം മനസ്സിലാക്കുക എന്ന് നല്ലത് സ്വീകരിക്കുക. ഇതിൽ വാശി ആർക്കേ വേണ്ടതുള്ളൂ എന്നറിയങ്ങൾക്ക്? പള്ള കൊണ്ട് ചിന്തിക്കുന്ന ആളുകൾക്ക്. ചില ആളുകൾ മനസ്സുകൊണ്ടല്ല ചിന്തിക്കല്, പള്ളവണ്ടാണ്. അവർക്ക് എങ്ങനെയാലും തിരിഞ്ഞിങ്ങോട്ട് എത്താൻ കഴിയില്ല. നമ്മളൊക്കെ അങ്ങനെയല്ലല്ലോ, നയിച്ചു തിന്നുന്ന ആളുകളല്ലേ. നമുക്ക് നല്ലതാണെന്ന് തോന്നുന്ന കാര്യം, നല്ലതാണെന്ന് ഉറപ്പ് വന്ന കാര്യം വിശ്വസിക്കുന്നതിന് ആരാണ് തടസ്സം? ചില ആളുകൾക്ക് അങ്ങനെ ആയാൽ ജീവിതം മുടങ്ങിപ്പോവും. അവരതുമായിട്ട് നടക്കട്ടെ. നമുക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ചെല്ലണം. ഇന്ന് തന്നെ മരിച്ചു പോകാം. മരണമെന്ന് പറയുന്നത് ആരുടെയും മുമ്പിൽ ഒരിക്കലും ഓർക്കാത്ത വിധം വന്നു വീഴുന്നതാണ്. ആ മരണത്തിന് ശേഷം യാതൊരു വിധത്തിലും ഭൗതികമായ ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല പരലോക ജീവിതത്തിൽ. അതുകൊണ്ട് മരണത്തെ ഭയപ്പെടരുത്, മരണത്തിന് ശേഷമുള്ള കാര്യങ്ങൾ ഭയപ്പെടുക, ആ ജീവിതത്തിന് വേണ്ടി തയ്യാറാവുക. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹുവിനെ പോലത്തെ ഉരുക്ക് മനുഷ്യന്മാരെ പിടിച്ചു കുലുക്കിയ മരണം, അതെ ആ പരലോകം, ആ പരലോകത്തെ ഓർത്തുകൊണ്ട് രക്ഷക്കല്ല. വാശിയും മക്കാണൊക്കെ മരിച്ചോടുകൂടി തീരട്ടോ. മുജാഹിദീങ്ങൾ എതിർക്കാൻ വേണ്ടിയിട്ട് മൗലൂദുണ്ടാക്കിയാൽ അന്ന് തന്നെ നീ മരിച്ചു പോയാൽ നിന്റെ എതിർപ്പ് തീർന്നു, പക്ഷേ പരലോകത്ത് നിനക്കതൊരു വലിയ കീറാമുട്ടിയായി തീരും. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ചിന്തിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. സ്വന്തം ആത്മാവിന് വേണ്ടി, സ്വന്തം പരലോകമോക്ഷത്തിന് വേണ്ടി നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ പടച്ച തമ്പുരാന്റെ മുമ്പിൽ നിന്ന് നീ എന്തിനാണ് ഇത് പ്രവർത്തിച്ചതെന്ന് ചോദിച്ചാൽ, റബ്ബേ നിന്റെ ഖുർആനിലുള്ളത് കൊണ്ട്, നിന്റെ റസൂലിന്റെ ചരിയിലുള്ളത് കൊണ്ടെന്ന് നമുക്ക് സമാധാനിക്കാം. അതല്ലാതെ ഇന്ന മുസ്ലിയാരുണ്ടാക്കിയ മൗലൂദാണ് ഞാൻ ഓതിയത്, ഇന്ന മല്ലാക്കുണ്ടാക്കിയ പാട്ടാണ് ഞാൻ പാടിയത്, ഇന്ന ആളുണ്ടാക്കിയ റാത്തീബാണ് ഞാൻ ചൊല്ലിയതെന്ന് പറഞ്ഞാൽ പടച്ചവന്റെ മുമ്പിൽ നിന്ന് രക്ഷ കിട്ടുകയില്ല. അതുകൊണ്ട് സ്നേഹിതന്മാരെ, ചിന്തിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. അവൻ ഇഷ്ടപ്പെടുന്ന അമലുകളും അവൻ ഇഷ്ടപ്പെടുന്ന വിശ്വാസങ്ങളും ഉൾക്കൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് സർവശക്തനായ അള്ളാഹു നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും കുടുംബങ്ങൾക്കും ഭാര്യ സന്താനങ്ങൾക്കും ഭാഗ്യം നൽകട്ടെ. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. واغفر لنا يا غافر المذنبين وارحمنا يا راحم المساكين. പടച്ച തമ്പുരാനെ, നിന്റെ മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തുകൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ ഉൾക്കൊള്ളാനും അതുമൂലം പരലോകമോക്ഷം നേടിയെടുക്കാനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ നാഥ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷം ഈ സമൂഹത്തിൽ, ഈ മതത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട അനാചാരങ്ങളിൽ നിന്നും മുക്തി നേടാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും സന്താനങ്ങൾക്കും നീ ഭാഗ്യം നൽകണമേ തമ്പുരാനെ. ഈ ലോകത്തും പരലോകത്തും നീ ഇഷ്ടപ്പെട്ട നിന്റെ ദാസന്മാരായി മുസ്തഫായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തമ ഉമ്മത്തികളായി ജീവിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും നീ തൗഫീഖ് ചെയ്യണമേ തമ്പുരാനെ. നീ തൗഫീഖ് ചെയ്യണമേ റഹ്മാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على خير خلقه محمد وآله وصحبه أجمعين والحمد لله رب العالمين. السلام